അടുത്ത് വരുന്ന ത്രിശബ്ദം. ത്രിശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? നിത്യബഹുവിനാന്തമാണ്. ത്രീ ജസ് എന്നിരിക്കുമ്പോൾ സൂത്രം വരേണ്ടത് ജസിച്ച വരേണ്ടതാണ്. പക്ഷെ ഇവിടെ വരുന്നു ത്രിചതുരോഹോ ത്രിയാം തിസ്ത്ര ചതസ്ര സ്ത്രീലിംഗയോഹോ ഏതോസ്തോ വിഭക്തോ. വിഭക്തി പരമിരിക്കുമ്പോൾ സ്ത്രീലിംഗത്തിൽ ഈ രണ്ടെണ്ണത്തിന് ഏതിനൊക്കെ? ത്രിശബ്ദത്തിനും ചതുരിശബ്ദത്തിനും. ഏതോ എന്ന് വെച്ചാൽ തിസ്ര ചതസ്ര ഇത് വരും. അതിൽ രണ്ട് ശബ്ദം കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് ത്രിചതുരഹോ. ചതുര് ശബ്ദം എന്ന് പറയുന്നത് ഹലന്തത്തിൽ വരും. ഇപ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഇവിടെ ഈ കാലാന്ത സ്ത്രീലിംഗത്തിൽ ഇവിടെ ത്രിശബ്ദമുണ്ട്. ഈ ഭക്തി സഞ്ജീവിക്കുന്ന സൂത്രമാണ് എന്താ വൃത്തി? സുപ്തിങ്ങോ വിഭക്തി സഞ്ജീവസ്ഥോ. സുപ്തിനെന്തെങ്കിലും വിഭക്തി സംജ്ഞയുണ്ട്. അപ്പം വിഭക്തി പരമിരിക്കുമ്പോൾ ഇവിടെ ത്രിശബ്ദം നിത്യബഹുനാന്തമാണ്. അതുകൊണ്ട് ത്രീ ജസ് എന്നിരിക്കുന്നു. ത്രീ ജസ് എന്നിരിക്കുമ്പോൾ ത്രിശബ്ദത്തിന് എന്ത് വരും? തിസ്ര എന്ന് വരും. തിസ്ര ജസ് എന്ന് വരും. ജകാരത്തിന് എങ്ങനെ? ഒന്ന് ത്രീ അസന്തരിക്കുമെന്ന് നമ്മൾ പഠിച്ചതനുസരിച്ച് സൂത്രം പറഞ്ഞ ആദ്യം ഈ കാണിച്ചു പറഞ്ഞു. അതിനെ ബാധിച്ചുകൊണ്ട് അടുത്ത സൂത്രം വരുന്നു അചിരർത്ഥ തിസ്ര ചതുസ്ര ഏതയോഹോ ഋകാരസ്യ രേഫ ആദേശ സ്യാദ് അചി. അച്ച് പരമിരിക്കെ തിസ്ര ചതസ്ര ഈ രണ്ട് ശബ്ദത്തിന് എന്നുവെച്ചാൽ തിസ്ര ആദേശം വരുമ്പോഴും ചതസ്ര ആദേശം വരുമ്പോഴും ഋകാരസ്യ രേഫാദേശ്യസ്യ ഋകാരത്തിന് രേഫാദേശമായി വരും. അതായത് ആദ്യം വരുന്ന എങ്ങനെ? ത്രീ ജസ്. അതിനെന്ത് വന്നു? തിസ്ര ജസ്. സ്ത്രീയുടെ സ്ഥാനത്ത് എന്തു വന്നു? ത്രിസ്ര. തിസ്ര ജസ് എന്നിരിക്കുമ്പോ ഏ സൂത്രം ഇവിടെ പ്രാപ്തമായത്? ഇക്കണിച്ച് ബാധിച്ചുകൊണ്ട് പിന്നെ ഏത് വന്നു? പിന്നെ ഏതാ വരുന്നു? ആ അതിനെ ബാധിച്ചുകൊണ്ട് ഏത് വന്നു? അതിനെ ബാധിച്ചുകൊണ്ട് ഋകാരാന്തത്തിൽ പരത്തിൽ ജസ്സിരിക്കുമ്പോൾ സൂത്രം വരും. പഠിച്ചിട്ടുണ്ടോ? ഋതോങ്ങി സർവനാമസ്ഥാനയോഹോ. ഏ ശബ്ദത്തിലാവുന്നത്? ക്രോഷ്ട്ര. ക്രോഷ്ട്ര ജസ് എന്നിരിക്കുമ്പോൾ സർവനാമസ്ഥാന സഞ്ജീവിക്കുന്ന സൂത്രമാണ്. അതാണോ സ്വാദിഷു സുഡനവംസകസ്യ ആണ് സർവനാമസ്ഥാനം സഞ്ജീവിക്കുന്നത്. ഇവിടെ സർവനാമസ്ഥാനം പരത്തിൽ ഉണ്ട്. ഏതാണോ ജസ് പരമിരിക്കുമ്പോഴത്തേക്ക് ജസ് പരമിരിക്കുന്നു, സർവനാമസ്ഥാനം പരത്തിലുണ്ട്. ഋതോങ്ങി സർവനാമസ്ഥാന പ്രകാരം ഗുണം അതിനെ ബാധിച്ചുകൊണ്ടാണ് എന്ത് വരുന്നത്? അചിര അർത്ഥ തിസ്ര ചതസ്ര ഏതയോഹോ ഋകാരസ്യ രേവാദേശസ്യ. തിസ്രന്റെയും ചതസ്രന്റെയും ചതസ്രനി വരും തിസ്രന്റെ ഋകാരത്തിന് രേഫം വരും. ഇപ്പൊ അച്ചിരിക്കും. അപ്പൊ തിസ്ര അസന്തിരുന്നപ്പോ ഋകാരത്തിന് രേഫം വന്നു കഴിഞ്ഞപ്പോ എന്തായി? തിസ്ര അസ് സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുമ്പോൾ സ്ത്രീക്ക് വിശേഷണമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ തിസ്രഹ എന്ന് വരും. പുല്ലിംഗത്തിൽ എങ്ങനെയായിരുന്നു രൂപം? ത്രയഹ. സൂത്രങ്ങൾ മാത്രം പറഞ്ഞാൽ പോലെ രൂപങ്ങളും അറിഞ്ഞിരിക്കുന്നു. ത്രയഹ എന്ന് പറയുന്നു. അടുത്ത് ത്രീ ശസ് എന്നിരിക്കുന്നു. ത്രീ ശസ് അവിടെയും ത്രീ ശസ് എന്നിരിക്കുമ്പം വരുന്നു ത്രിചതുരോഹ സ്ത്രീയാം തിസൃ ചതസൃ. സ്ത്രീലിംഗത്തിൽ ത്രീ ശബ്ദത്തിന് എന്തുവരും? തിസ്രാദേശം വരും, സർവാദേശമായി വരുന്നു. ത്രീ പോയി അതിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? തിസൃ. തിസൃ ശസ്സിൽ അസ് ശേഷിക്കും. തിസൃ അസ് എന്നിരിക്കും. നമ്മൾ പഠിച്ചതനുസരിച്ച് ഏത് വരണം? ഋതുവങ്ങി സർവനാമസ്ഥാനേ വരൂ. എന്തുകൊണ്ട്? സർവനാമസ്ഥാനം പരത്തിലില്ല. പ്രഥമയോഹോ ഓരോ സ്വർണ ദീർഘം വരേണ്ടതാണ്. അപ്പോൾ വരുന്നു എന്താണ്? ത്രി അചിര ഋതഹ അച്ചാദി പ്രത്യേകം പരത്തിലിരിക്കെ ഋകാരത്തിന് രേഫമാദേശമായി വരും. പത്തിസൃ അസ് എന്നുള്ളതെന്തായി? തിസ് ഋകാരത്തിന് രേഫം വന്നു. പുല്ലിംഗത്തിൽ എങ്ങനെയാ വന്നത്? ത്രേഹന്നാണോ? ത്രീ ഏ സൂത്രം വന്നവിടെ? പ്രഥമയോഹോ പൂർണ്ണ സ്വർണ്ണ പിന്നെ അസ്മാസോൻസി വന്നു. ഇവിടെ അത് രണ്ടും വരുന്നില്ല. പകരം തിസർ വന്ന് എണ്ണാദേശം വന്നു. അപ്പോൾ ഇവിടെ പറയുന്നു ഗുണ ദീർഘ ഉത്വാനാം അപവാദ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് അചിര ഈർത്തഹ എന്ന് പറയുന്ന സൂത്രം ഗുണത്തിൻ്റെയും ദീർഘത്തിൻ്റെയും ഉത്വത്തിൻ്റെയും അപവാദമാണെന്ന്. ഗുണത്തിന് അപവാദമാകുന്ന ഏത് സൂത്രത്തിനാണ്? അതാണോ? പ്രഥമയോഹോ പൂർവ സവർണ ആണോ? ഹൃതോങ്ങി സർവനാമസ്ഥാനയും. ഹൃതോങ്ങി സർവനാമസ്ഥാന പ്രകാരം മതിക്കുന്ന ഗുണത്തിന് അപവാദമായിട്ടാണ് തോന്നുന്നത് അചിരകൃത. പിന്നെ ദീർഘത്തിന് ഏതാ അപവാദം? ഏതാണ് ദീർഘം? പ്രഥമയോ പൂർവ സവർണ പ്രകാരം ദീർഘത്തെയും വരേണ്ടതിന് അതിനെ ബാധിച്ചിട്ട് എന്തോന്നു? അചിരകൃത. പിന്നെ വരുന്ന ഉത്തും അത് നമ്മളിനി പഠിക്കും. ഇവിടെ ഇത്രയും പ്രയാസത്തിന്റെ ആവശ്യമുണ്ടോ? തെസ്ര ജസ് തെസ്ര അസ് എന്നിരിക്കുന്നിടത്ത് ഈ ഗണച്ചി പ്രകാരം എണ്ണു വന്നാ പോരെ? ഇരുപം തന്നെ കിട്ടത്തില്ലേ? കിട്ടത്തില്ലേ? തെസ്ര അസ് എന്നിരിക്കുന്നിടത്ത് ഈ ഗണച്ചി എണ്ണു വന്നാ രൂപം കിട്ടുമോ? കിട്ടത്തില്ല. കിട്ടുമോ? കിട്ടത്തില്ലേ? കിട്ടും. ഉറപ്പാണോ? ഗുണിച്ച് എണ്ണു വന്നു കഴിഞ്ഞാൽ രൂപം കിട്ടുമോ? ഉറപ്പാണോ? അങ്ങനെ വേണോ? ഉറപ്പെന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കണം. ഉറപ്പിന്റെ ഉറപ്പ് പോലായിരുന്ന പോലെ ഉറപ്പുറപ്പ് തന്നെ ആയിരിക്കണം. കിട്ടും, രൂപം കിട്ടും. പിന്നെ എന്നാ ഈ സൂത്രത്തിന്റെ ആവശ്യം? പ്രമേയ കുറവുള്ള പൂർവ്വസവർണ്ണ ദീർഘ ബാധിക്കും, പിന്നെ ഋതുവങ്ങി സർവനാമസ്ഥാനവും ബാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ സൂത്രം വന്നത്. അല്ലെങ്കിൽ ഈ ഗോണച്ചി പ്രകാരം മതി അപവാദം എന്ന് പറഞ്ഞത്. ഗോണച്ചി വന്നാണ് ഋകാരത്തിന്റെ സ്ഥാനത്ത് എന്തുവരും? രേഖം വരും. തിസ്രഹ തിസ്രാവാദി. അടുത്ത് ത്രി ഭിസ് എന്നിരിക്കുമ്പോൾ എന്തുവരും? ത്രി ചതുരോഹോ സ്ത്രീയാം തിസൃ ചതസൃ. ഇവിടെ സ്ത്രീലിംഗമാണ്, വിഭക്തി എന്നേ പറഞ്ഞിട്ടുള്ള വിഭക്തി ബിസ് പരവരിക്കുന്നു. അപ്പൊ ത്രീയുടെ സ്ഥലത്ത് എന്തോരും? തിസൃ ബിസ് തിസൃ ബിഹി ചതുർത്ഥിയിലും പഞ്ചമിയിലും. ത്രീ ഭ്യസ് എന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? ത്രി ചതുരോഹോ സ്ത്രീയാം തിസൃ ചതിസൃ. അപ്പൊ എന്തുവരുന്നു? തിസൃഭ്യ തിസൃഭി തിസൃഭി പഞ്ചമിയിലും ചതുർത്ഥി ബഹുവനത്തിലും പഞ്ചമി ബഹുവനത്തിലും. ഇനി ഷഷ്ടി യകോവനത്തില് അല്ല, ഷഷ്ടി ബഹുവനത്തില് സ്ത്രീ ആമന്നിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? വിഭക്തി പരത്തി വന്നാൽ ഉടൻ എന്ത് വരും? ത്രിചതുരൂഹോ സ്ത്രീയാം തിസ്ര ചതസ്ര. സ്ത്രീക്ക് എന്ത് വന്നു? തിസ്ര ആം. ആ ഇവിടെ ത്രേഹേ സ്ത്രേഹ എന്ന് പറയുന്ന സൂത്രം വരേണ്ടാണ്. പക്ഷെ അതിന്റെ അപവാദമാണ് എന്ത്? അത് പൊതുവായി പറഞ്ഞു സ്ത്രീശബ്ദത്തിന് ത്രയ ആദേശം വരും ആമി പരമിരിക്കെ. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞു? സ്ത്രീയാം. സ്ത്രീലിംഗത്തിലാണെങ്കിൽ സ്ത്രീശബ്ദത്തിന് എന്ത് വരും? തിസ്ര. ഇവിടെ ത്രേ സ്ത്രേഹ വരുമോ അതെ ഇത് വരുമോ? എന്തുകൊണ്ട്? ഇത് അപവാദം. കാരണം അത് പറഞ്ഞിരിക്കുന്ന എന്താണ്? പൊതുവായി പറഞ്ഞിരിക്കുകയാണ് സ്ത്രീശബ്ദത്തിന് ത്രയ ആദേശം വരാം. ഇവിടെ വിശേഷം പറഞ്ഞിരിക്കുകയാണ് സ്ത്രീശബ്ദത്തിന് തിസ്ര വരും. സ്ത്രീശബ്ദത്തിന്റെ സ്ഥാനത്ത് തിസ്ര എന്തുവരുന്നു? രൂപം എങ്ങനെ വരുന്നു? തിസ്ര ആം. തിസ്ര ആം എന്നിരിക്കുമ്പോ ഇവിടെ അച്ചിരകൃത വരാം. ഒന്നുകൂടി അച്ചിരകൃത ഒന്നുകൂടി. തിസ്ര ആം എന്നിരിക്കുമ്പോ അച്ചിരകൃതഹരമോ നേരത്തെ വന്ന സൂത്രം അച്ചിരകൃത വരാം. പിന്നെ ഹർസ്വം അധ്യാപോ നൊട്ടു വരാം. ഹർസ്വം നദ്യാപോ നൊട്ടു വന്നു കഴിഞ്ഞാൽ അചിരകൃത വരുമോ? എന്തുകൊണ്ട്? അച്ചി പരത്തിലില്ല. ഹർസ്വം നദ്യാപോ നൊട്ടു വന്നു കഴിഞ്ഞാൽ തിസ്ര നാം നാവും. അവിടെ എന്തു വന്നു? തിസ്ര നാം എന്ന് വരും. അച്ചിര ഇത് വരെയാണെങ്കിലോ തിസ്ര എന്നുള്ളത് തിസ്ര ആം എന്ന് വരും. അപ്പൊ ഇവിടെ ഏത് വരും എന്നുള്ളതിന് നേരത്തെ സമാധാനം പറഞ്ഞു. ഏതാണ്? അങ്ങനെ അചുര ത്രിജ്യോദ്ഭാവയുഭ്യോ നൊട്ട് പുറപ്രതിഷേധേന. ഹ്രസ്വം നദ്യാവോ നൊട്ട് അച്ചിരകൃത. ഇതിൽ പരം ഏതാണ്? അച്ചിര എത്രയതിന്റെ നമ്പര്? ഏഴാം അധ്യായത്തിലാണ്. ഹ്രസ്വം അധ്യാപകം നൊട്ടോ അച്ചിരകൃതയും ഹ്രസ്വം അധ്യാപകം നൊട്ട് രണ്ടും ഇവിടെ പ്രാപ്തമാകുമ്പം പരസൂത്രമായ അച്ചിരകൃത വരേണ്ടാണ്. ഇവിടാണ് വാർത്തിക നേരത്തെ വന്നത്. നുമ് അച്ചിര ത്രിജ്യോദ്ഭാവേഭ്യോ നൊട്ട് പൂർവപ്രക്ഷേപം. പരവിപ്രക്ഷേപത്തിന്റെ സ്ഥാനത്ത് എന്തർത്ഥം പറഞ്ഞു? പൂർവപ്രക്ഷേപം എന്നുവെച്ചാൽ പൂർവം വരണം. പൂർവം എന്ന് പറഞ്ഞ ഇവിടെ ഏതാണ് പൂർവം? ഹ്രസ്വം നദ്യാവോ നൊട്ടുവരും. ഒന്നും വിപ്രക്ഷേപത്തെ പരം കാര്യം എന്ന് പറഞ്ഞാൽ പരം ഇഷ്ടമെന്നാണ്. പരമാണ് സാധാരണ വരുന്നത്, പക്ഷെ ചിലയിടത്ത് പൂർവം വരാം. ഇവിടെ എന്തുവരും? പൂർവം വരും. അതാണ് വാർത്തകൻ പറഞ്ഞ നുമ് അചിര തൃച്ചുദ്ഭാവേഭ്യോ നൊട്ട് പൂർവപ്രക്ഷേപേന. അചിര എന്ന് പറയുന്നത് പ്രാപ്തമാകുമ്പോൾ അതിനെ ബാധിച്ചിട്ട് നൊട്ട് വരുന്നു. ആ അതൊക്കെ ഒന്ന് തന്നെ. പരം എന്ന് പറഞ്ഞാൽ അപരം ഒന്നാക്കാം. അപ്പൊ പൂർവ്വം ഒന്ന് കിട്ടും. ഇഷ്ടമെന്ന് പറയാം. അങ്ങനെയാകാം. അതൊക്കെ ഒന്ന് തന്നെ. എന്തായാലും വാർത്തിക പ്രകാരം എന്തുവരും? പൂർവം വരും. അവിടെ പറഞ്ഞു നുമ് അഞ്ചിര തൃജ്യോദ്ഭാവത്തിന് ഇവിടെ ഉദാഹരണം വന്നത് ക്രോഷ്ഠ ശബ്ദത്തിന്. ക്രോഷ്ഠ ശബ്ദത്തിന്റെ ഷഷ്ടി ഭുവനത്തിന്റെ രൂപം അങ്ങനെ വന്നു. ക്രോഷ്ഠ വന്നില്ല. വന്നോ അവിടെ ത്രിചുദ്ഭാവത്തെ ബാധിച്ചുകൊണ്ട് നൊട്ടുവന്നു. നൊട്ടുവന്നാൽ ത്രിചുദ്ഭാവം വരത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? അച്ചല്ല ഇവിടെ അചിരകൃത ഹ്രസ്വന്നദ്യാപോ നൊട്ട് രണ്ടും പ്രാപ്തമാകുമ്പോൾ നും അചിര ത്രിജ്യോദ്ഭാവയുഭ്യോ നൊട്ട് പൂർവപ്രേക്ഷണ പ്രകാരം നൊട്ട് വന്ന് തെസ്ര നാം ഇനി അച്ചരകൃത വരുമോ? എന്തുകൊണ്ട്? അച്ച പരത്തിലല്ല. അപ്പൊ തെസ്ര നാം നായി ഇവിടെ നമ്മൾ പഠിച്ചതനുസരിച്ച് സൂത്രം വരണം. ാണ് അതിനെ നിഷേധിക്കുന്ന സൂത്രങ്ങളടുത്ത് വരുന്നത്. ആമിന്നൊട്ട് ന തിസ്ര ചതസ്ര ഏതയോ നാമി ദീർഘോ ന. ഈ തിസ്ര ശബ്ദത്തിനും ചതസ്ര ശബ്ദത്തിനും നാമ പരമിരിക്കുമ്പോൾ ദീർഘം വരാൻ പാടില്ല. ദീർഘത്തെ നിഷേധിക്കുന്നു. നാമി ദീർഘം വരേണ്ടതാണ്. ദീർഘത്തെ നിഷേധിച്ചു. ു തെസ്ര നാം തന്നെ ഇരിക്കും. തെസ്ര നാം ഇവിടെ നഗാരത്തിനോ നത്വം വരുന്ന സൂത്രം ഏതാണോ? പ്രവണാം നസ്യ നത്വം മധ്യം തെസ്ര നാം വെച്ചാൽ തെസ്ര നാം എന്ന് വരത്തില്ലെന്നാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രയോഗമില്ല. തെസ്ര നാം എന്നാണ് പ്രയോഗം. അടുത്ത് തിസ്ര സു എന്നിരിക്കുമ്പോ എന്തുവരുന്നു? തിസ്ര ഷു അങ്ങനെ തിസ്ര തിസ്ര തിസ്രഭി തിസ്രഭ്യ തിസ്രഭ്യ തിസ്രണാം തിസ്രണാം എന്ന് വരത്തില്ല. തിസ്രണാം തിസ്രഷു മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ അച്ചിരകൃതയിൽ പറഞ്ഞു ഗുണദീർഘം ഉത്വം അച്ചിരകൃത ഉത്വത്തെ ബാധിക്കുമെന്ന് പറഞ്ഞു. അതെവിടെയാണ് നോക്കണം? പ്രിയ തിസ്രോ യസ്യാഹ സാ അങ്ങനെ വയ്ക്കണം. പ്രിയകളായ മൂന്ന് പേർ ഏതൊരുവൾക്കാണോ ഉള്ളത് അവൾ എന്ന് വെക്കണം. ബൗറി സമാസത്തിൽ ബൗറി സമാസത്തിന്റെ പ്രത്യേകത എന്താണ്? അത് അന്യപദാർത്ഥ പ്രധാനമാണ്. അപ്പൊ ഒരു സ്ത്രീയെ കുറിച്ച് പറയാണ് അവൾക്ക് പ്രിയകളായ മൂന്ന് എന്തോ ആയിക്കൊള്ളട്ടെ, മൂന്ന് പശുക്കളാകാം മൂന്ന് സ്ത്രീകളാകാം എന്തോ ആയിക്കൊള്ളട്ടെ. പ്രിയ ഈ തിസ്രോ എന്ന് പറയുമ്പോ തിസ്ര ഏതാണ്? ഏത് വചനമാണ്? പ്രഥമാബഹുവചനം തിസ്ര. അപ്പോ അങ്ങനെ വിഗ്രഹിക്കുമ്പോ ബഹുവ്രീയിലെ ആ ഘടകപദങ്ങളെന്ന് പറയും ആ രണ്ടെണ്ണം. അത് വിശേഷണ വിശേഷങ്ങളായിരിക്കും. തിസ്ര മൂന്ന് സ്ത്രീയാണ് എടുത്തത്. അതെന്തോ ആയിക്കോട്ടെ, സ്ത്രീ മൂന്ന് പശുക്കളായിക്കോട്ടെ, അതിന്റെ വിശേഷണമായിട്ടാണ് എന്ത് പറയുന്നത്? പ്രിയ. അപ്പൊ അത് സമാന വിഭക്തി പ്രയോഗിക്കണം. തിസ്ര മൂന്നിന് വേണ്ടി പറഞ്ഞെങ്കിൽ പ്രിയ എന്ന് പറയുന്നത് ഏത് വചനമായിരിക്കും? ഇപ്പൊ പ്രിയാഹ തിസ്ര എന്ന് പറയുന്നു. അന്യപദാർത്ഥമായിട്ട് ഒരു സ്ത്രീയെ പറയണം. യസ്യാഹ ഏതൊരു സ്ത്രീക്കാണോ പ്രിയപ്പെട്ട മൂന്ന് പേരുണ്ടായിരുന്നത് അവൾ സാ. മനസ്സിലായല്ലേ? അതൊരു അത് പ്രാതിപതി എങ്ങനെ വരും? പ്രിയ പ്രിയ തിസ്ര എന്നിരിക്കും. പ്രിയ തിസ്ര പ്രിയാണ് മലയാളത്തിലെ പ്രിയല്ല, പ്രിയ ഹ്രസ്വമാണ്. മനസ്സിലായല്ലേ? ആ പ്രിയ പ്രിയ പ്രിയ അവിടെ വിസർഗം കാണുന്നില്ലല്ലോ. അവിടെ പോയി തിസ്രോ യസ്യാഹ അവിടെയും വിസർഗം കാണുന്നില്ല. സന്ധി പഠിച്ചവരാണ് ഇനി എഴുതുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. യസ്യാഹ സാ ബഹുവ്രീഹി സ പ്രാതിപതി എങ്ങനെ വരും? പ്രിയ തിസൃ. ഇവിടെ പ്രത്യേകത എന്താണ്? പ്രിയകളായ മൂന്നു പേരുള്ള ഒരു സ്ത്രീയാണ്. മനസ്സിലായല്ലേ? അപ്പോൾ അത് ഏകവചനം വരും. രണ്ട് സ്ത്രീയാണെങ്കിൽ ദിവചനം ബഹുവചനം എല്ലാം വരും. ഇവിടെ ത്രിശബ്ദം സമാസത്തിന്റെ ഘടകമായതുകൊണ്ട് ഏകവചനം ദിവചനം ബഹുവചനം എല്ലാം വരാം. പ്രിയാഹ തിസ്രോ യസ്യാഹ സ പ്രിയ തിസൃ എന്നായി പ്രാതിപദിക്കും. പരത്തിൽ സൂവരമ്പേ സൂത്രം വരും. പഠിച്ച രൂപം ഏത് വരും? പ്രിയ തിസ്രസ്സുന്നിരിക്കുമ്പോ സൂത്രം വരും. അതെവിടെയാ വരുന്നത്? അങ്ങനെ സൂത്രം വരുത് യദുശനസ്ഫുരിതം സോ അനേക സാം ച അനങ്ങ് വരും. ഏതിനാണ് അനങ്ങ് വരുന്നത്? ഋകാരത്തിന് വരുമ്പോ നിച്ചാന്തേശമായ ഋകാരത്തിന് വരുമ്പോ എങ്ങനെ വരും? പ്രിയ പ്രിയ തന്നെ എന്നാണോ വരുന്നത്? പ്രിയ തിസൻ പ്രിയ തിസൻ സൂന്നിരിക്കുമ്പോ ഏ സൂത്രം വരും? അങ്ങനെ ഉപതയ്ക്ക് ദീർഘം വരുന്ന സൂത്രം ഏതാണ് സൂത്രം? അപ്തൻ തൃശ്ശൂടെ പ്രവർത്തിക്കുമോ? തൃണന്തമാണോ ത്രിചന്തമാണോ അതോ സ്വസ്ത്ര നപ്തൃ നേതൃഹോത്ര ഹോത്ര പ്രജാസ്ത്ര ഒന്നുമല്ല. പിന്നെ എങ്ങനെ ഒരു ഉപതാ ദീർഘം? സർവനാമസ്ഥാനേജ അസംബുദ്ധവും അപ്തം തൃച്ചു തൃണ്ണം അല്ലെങ്കിൽ ത്രിചന്തമായിരിക്കുന്നത് രണ്ടുമല്ല. ഇവിടെ തിസ്രാണ്, അത് വരത്തില്ല. പിന്നെ ഏതിനൊക്കെ ആയിരിക്കും? സ്വസ്ത്ര നത്ര നേഷ്ട്ര ക്ഷത്ര ക്ഷത്ര പോത്ര പോത്ര പ്രശാസ്ത്ര ശബ്ദങ്ങളായിരിക്കും. പിന്നെ ഇവിടെ എങ്ങനെ ഉപതയ്ക്ക് ദീർഘം വരും? സർവനാമസ്ഥാന ജാസംബുദ്ധ ഉപതയ്ക്ക് ദീർഘം വന്നപ്പോ എന്തായി? പ്രിയ തി സാൻ സുഖന്നിരിക്കുമ്പോ എന്തുവരും? നല്ലോപ പ്രാതിപന്ന സഹാരം ലോപിക്കുന്നതിന് മുമ്പ് അതിനേത് സൂത്രം വരും? അവിടെ പ്രവർത്തിക്കും അവൃത്തി ഏകാൽപ്പർത്തിയ അവൃത്തി സഞ്ജ ഒന്ന് സകാരം ലോപിച്ചു. പ്രിയത്തി സാൻ സുഖന്നിരിക്കുമ്പോ എന്തുവരുന്നു? അത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുവരുന്നു? നലോ പ്രാതിപതി എന്തസ്യ പെരുവ് അങ്ങനെ വരും. പ്രിയത്തി സാ പ്രിയാഹ തിസ്രോ യസ്യാഹ സാ പ്രിയത്തി സാ തിസാ എന്ന് വരും. പ്രിയ തൃ പ്രിയ തിസ്ര അല്ലേ? തിസ സ്ത്രീ അധികമായിട്ട് വന്നു. പ്രിയ തിസ തി അല്ലേ? തിസൃ ആ തിസൃ അൻ ത്രിസൻ പ്രിയ തിസ് ആ പ്രിയ തിസ ത്രിസ അല്ല തിസ പ്രിയ തിസ എന്ന് വരുന്നു. പ്രിയ തിസ്ര ഔവരുമ്പോ സൂത്രം വരുന്നു. ഏ സൂത്രം വരുന്നത്? പ്രിയ തിസ്ര ഔന്നിരിക്കുമ്പോ അച്ചരകൃത വരുമോ? ആലോചിച്ച് പറയണം. ഇകവേണിച്ചാണ് വരേണ്ടത്, പക്ഷെ വരുന്നില്ല. എന്തുകൊണ്ട്? പ്രിയ തിസ്ര ഔന്നിരിക്കുമ്പോ ഇകവേണിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? പ്രഥമയോ പൂർവസ്വർണ എന്നെ ബാധിക്കുമ്പോ ഞാൻ സൂത്രം വരും. വൃതോങ്ങി സർവനാമസ്ഥാനയോ ഗുണം വരും, അതും വരില്ല. എന്തുകൊണ്ട് അതും വരുന്നില്ല? എന്തുകൊണ്ട്? വൃതോങ്ങി സർവനാമസ്ഥാനയോ ഗുണം വരാം, പക്ഷെ അതും വരില്ല. എന്തുകൊണ്ട്? അച്ചിരകൃത അച്ചിരകൃത ഹാവു ഇരിക്കുമ്പോൾ അച്ചിരകൃത വന്നാൽ എന്തുവരും? ഋകാരത്തിന് രേഖം വന്നിട്ട് പ്രിയ തിസ്രൗ. അപ്പൊ പ്രിയ തിസ, പ്രിയ തിസ്രൗ ആണ് പറഞ്ഞത്. ഗുണദീർഘ ഉത്വാനാം അപവാത എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഗുണത്തിന് പ്രഥമേ പൂർവസ്വർണ്ണ, ദീർഘത്തിന് പ്രഥമി സർവനാമസ്ഥാന, ഗുണത്തിനൊക്കെ അപവാദം വരുന്നു നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ പ്രിയ തിസ്ര, പ്രിയ തിസ്ര പരത്തിലെന്തിരിക്കുന്നു? ജസ്. പ്രിയ തിസ്ര, പ്രിയ തിസ്ര ജസ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അച്ചിര അർത്ഥ. അപ്പൊ എന്ത് വരും? പ്രിയ തിസ്ര. അപ്പൊ പ്രിയ തിസ, പ്രിയ തിസ്ര, പ്രിയ തിസ്ര, പ്രിയ തിസ്ര സംബോധനയില് സൂന്നിരിക്കുമ്പോ എന്ത് വരും? ക്രോഷ്ട ശബ്ദത്തിൽ എന്താ വന്നത്? അതുപോലെയല്ലേ വരത്തുള്ളൂ. ഹ്രസ്വസംബുദ്ധി ഒരു ഹർസ്വസ്യ ഗുണം വരും. ഗുണം വന്നു കഴിഞ്ഞാൽ എന്തുവരും? സുലോഭിക്കും. ഇപ്പൊ എന്തുവരും? തിസ്ര എന്നല്ലേ. പ്രസവത്തിന് ഗുണം വന്ന് രപരം വന്ന് സുലോഭിച്ച് വിശ്രമിക്കുമ്പോ പ്രിയ തിസഹ, പ്രിയ തിസഹ, പ്രിയ തിസ്ര, പ്രിയ തിസ്ര, പ്രിയ തിസ്ര അമ്മന്നിരിക്കുമ്പോ അമ്മിപ്പൂർവ്വ രാമശേനെ ബാധിക്കുന്നേത് അച്ചിരകൃത. അച്ചിരകൃത വന്നിട്ട് എന്തോരും രേഖം വരും. അപ്പൊ എന്തോരും? പ്രിയതിസ്രം, പ്രിയതിസ്രം, പ്രിയതിസ്രൗ. പ്രിയതിസ്ര ശസ്ത്രിരിക്കുമ്പോ എന്ത് വരുന്നു? സൂത്രം പ്രഥമയോ പൂർവസവർണ്ണ വരും. അതാണ് കൂടെ പറഞ്ഞത്. എന്താണ് ദീർഘ ഉത്വാനോ? ദീർഘത്തിന്റെ അപവാദമായിട്ട് അച്ചിരെഴുതുന്നു പ്രിയതിസ്ര. പ്രിയ തിസ്ര ടാന്നിരിക്കുമ്പോ എന്തുവരുന്നു? അച്ചിരകൃത. പ്രിയ തിസ്ര, പ്രിയ തിസ്രഭ്യാം, പ്രിയ തിസ്രഭി. പ്രിയ തിസ്ര ഇങ്ങേന്നിരിക്കുമ്പോ അച്ചിരകൃത. പ്രിയ തിസ്രേ, പ്രിയ തിസ്രഭ്യാം, പ്രിയ തിസ്രഭ്യ. പഞ്ചമി പ്രിയ തിസ്ര അസന്നിരിക്കുമ്പോ എന്തുവരുന്നു? അച്ചിരകൃതാണ് അവിടെ വരേണ്ടത്. മുമ്പ് പഠിച്ചിട്ടുള്ള ഏത് സൂത്രമാണ്? ഹർത്ത ഉത്ത്, അത് വരേണ്ടതാണ്. അതിനൂടെ വാർത്തകം വന്ന എന്താണ്? ഗുണദീർഘ ഉത്വാനാം അപവാദ, അതിനു വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചത്. ആ ഉത്വ അപവാദം എങ്ങനെ വരുന്നു എന്നറിയാൻ. ഗുണദീർഘ ഉത്വത്തിന് അപവാദമാണ്. ഉത്വം വരിക എന്ന് വെച്ചാൽ ഹൃദ ഉത്ത് പ്രകാരം. ആ ഉത്വത്തിന് അപവാദമായിട്ട് ഇവിടെ എന്തുവരും? അജിര ഹൃദ വരും. അപ്പൊ പ്രിയ തിസ്ര അസ്, പ്രിയ തിസ്ര, പ്രിയ തിസ്ര. ഇവിടെ ഹൃദ ഉത്ത് വരേണ്ടതാണ്. അതിനപവാദമായിട്ട് അച്ചിര ഹൃദ വന്നു. പ്രിയ തിസ്ര, പ്രിയ തിസ്രഭ്യാ, തിസ്രഭ്യ, പ്രിയ തിസ്ര, പ്രിയ തിസ്ര ഓസിരിക്കുമ്പോ അച്ചിരകൃത വന്നു. പ്രിയ തിസ്രോഹോ. അടുത്ത് പ്രിയ തിസ്ര ആം എന്നിരിക്കുമ്പോ എന്തുവരും? പ്രിയ തിസ്ര വന്നു കഴിഞ്ഞു. പ്രിയ തിസ്ര ആം എന്നിരിക്കുമ്പോ അസുദേവം ഇട്ട് വന്നു കഴിഞ്ഞാ നാം നിഷേധിക്കും. പ്രിയ തിസ്ര നീന്നിരിക്കുമ്പോ ഇവിടെ വേറെ ഏതാ പഠിച്ചിട്ടുള്ളത്? വേറെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. വൃത്തോങ്ങി സർവനാമസ്ഥാന ഗുണം വരാം. പക്ഷെ ഇവിടെ വിശേഷമായിട്ട് എന്തു വന്നിരിക്കുന്നു? പ്രിയ തിസ്ര ഇങ്ങിന്നിരിക്കുന്നു. അച്ചര എഴുത പ്രകാരം വന്നാൽ പ്രിയ തിസ്ര, പ്രിയ തിസ്രോഹോ പ്രിയ തിസ്രഷു. പാചാതി വിഭക്തി വരുന്നിടത്തെല്ലാം ഇത് വിശേഷ സൂത്രമായതുകൊണ്ട് അച്ചര എഴുത വരും. വിശേഷ സൂത്രമായതുകൊണ്ട് അപവാദം, കാരണം ഇത് തിസ്ര ശബ്ദത്തിന് വേണ്ടി പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. തിസ്ര ചതുസ്ര ഈ രണ്ടെണ്ണത്തിൻ്റെയും ഋകാരത്തിന് ലേഭം വിധിച്ചിരിക്കുകയാണ് അച്ചിരിക്കുമ്പോൾ. അപ്പോൾ അച്ചിരിക്കുന്നിടത്തെല്ലാം ഇത് തന്നെ പ്രവർത്തിക്കും, അതുകൊണ്ടാണ് അടുത്ത ഉത്തിനെയൊക്കെ ബാധിക്കുന്നത്. പക്ഷെ സു വരുമ്പോൾ മാത്രം അവിടെ അച്ചു വരത്തില്ല. അച്ചു വരത്തില്ലാത്തതുകൊണ്ടാണ് അവിടെ എന്തു വന്നത്? വന്നു അതാണ് വന്നത്. ഇർദുശനസ് പുരുദംസോ അനേകസാം ചാപ്രകാരം അനങ്ങു വന്നു. അത് ഹലാദികളായതുകൊണ്ട് അജാദി വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും അച്ചിരകർത്ത വരും. പിന്നെ അതിനപവാദം വരുന്ന ഇതേ ഉള്ളൂ. എന്താണ് അച്ചി നും അച്ചിര ത്രിജ്യോദ്ഭാവേഭ്യോ നുട്ട് പൂർവ പരിശേന പ്രകാരം നുട്ട് വരും. അത് അച്ചിരകൃതയെ ബാധിച്ചുകൊണ്ടാണ്. പൂർവ പരിശേദന അത് പ്രത്യേകം വിധിച്ചുകൊണ്ട് വാർത്തയും അപ്പൊ ഇവിടെ ഇപ്പൊ ഇത് പറഞ്ഞത് ഉത്വത്തിന് ഇതാണ്. അടുത്ത ഉത്തിനെ ബാധിച്ചുകൊണ്ട് അച്ചിരകൃത വരുന്നു എന്നാണ് പറഞ്ഞത്. അത് വിഗ്രഹിച്ചെങ്ങനെ? പ്രിയാ പ്രിയാഹ തിസ്രോ യസ്യാഹ. ഇനി ഇതിനെ വേറെ രീതിയിൽ വിഗ്രഹിക്കാം. പ്രിയാഹ ത്രയഹ യസ്യാഹ സ എന്ന് വിഗ്രഹിക്കുകയാണ്. പ്രിയാഹ ത്രയഹ യസ്യാഹ സ. നേരത്തെ വിഗ്രഹിച്ചത് നമ്മളുടെ വ്യത്യാസം എന്താണ്? നേരത്തെ പ്രിയ തിസ്രഹ യസ്യാഹ സ എന്ന് വിഗ്രഹിച്ചു. ഇവിടെ അങ്ങനെയല്ല. പ്രിയാഹ ത്രയഹ യസ്യാഹ സ എന്ന് വിഗ്രഹിച്ചു. രണ്ട് വിഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൂന്ന് സ്ത്രീകൾ, ഇവിടെയാണെങ്കിലോ മൂന്ന് പുരുഷന്മാരാണ്. പ്രിയാഹ ത്രയഹ യസ്യാഹ സ. ഇവിടത്തെ പ്രത്യേകത അങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ തിസൃ ശബ്ദമില്ല. ത്രിചതുരോഹോ സ്ത്രീയാം തിസൃ ചതുര ആദേശം വരത്തില്ല. അതിന്റെ രൂപം എന്ന് പറയുന്നത് പ്രിയാഹ ത്രയഹ യസ്യാഹ സാ സ്ത്രീ പ്രിയത്രീ എന്ന് വരും. പ്രിയ തിസ്രെന്ന് വരത്തില്ല. പിന്നെയോ പ്രിയത്രീ എന്ന് വരും. പ്രിയാഹ ത്രയഹ യസ്യാഹ സാ പ്രിയത്രി എന്ന് വരും. ത്രിശബ്ദം പ്രിയത്രി വരുമ്പോ ഹരിശബ്ദം പോലെ വരും. പ്രിയത്രി സൂന്ദരിക്കുമ്പോ സൂത്രം വരുന്നു, പക്ഷെ ഹരിശബ്ദം പോലെ വരത്തില്ല. എന്തുകൊണ്ട്? സ്ത്രീലിംഗമാണ്. പപിനേ ശബ്ദം പോലെ വരും, മത്തിശബ്ദം പോലെ വരും. കാരണം പ്രിയാഹ ത്രയഹ യസ്യാഹ സാ സ്ത്രീ എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്ത്രീ ആയതുകൊണ്ട് മതിശബ്ദം പോലെ വരും. അപ്പോ പ്രിയത്രിഹി പ്രിയ പ്രഥമാധ്വാനത്തിൽ പ്രിയത്രീ ഏ സൂത്രം വന്നവിടെ പ്രിയത്രി ജസ് എന്നിരിക്കുമ്പോ പ്രിയത്രിഹി പ്രിയത്രീ പ്രിയത്രേഹ ആ വിഗ്രഹം സമാസമൊക്കെ വരുമ്പം അതിന് വരുന്ന വ്യത്യാസമാണ്. നമ്മൾ സമാസത്തിൽ വിശേഷിച്ച് പഠിക്കും. എന്നാലും ഇവിടെ സ്ത്രീക്ക് ത്രയാദേശം വരാത്ത കാരണം ഇവിടെ പറഞ്ഞു ത്രിചതുരോഹോ ത്രിയാം. സ്ത്രീ ചതുര ശബ്ദങ്ങൾ സ്ത്രീലിംഗത്തിലായാലേ അതിന് തിസ്ര ചതുസ്രാദേശം വരത്തുള്ളൂ. സ്ത്രീയെന്ന് പറയുന്നത് സ്ത്രീ ചതുര ശബ്ദങ്ങളുടെ വിശേഷണമാണ്. ത്രിശബ്ദവും ചതുരശബ്ദവും സ്ത്രീലിംഗമാണെങ്കിൽ അതിന് വരും. സ്ത്രീലിംഗമല്ലെങ്കിൽ ഇവിടെ പുല്ലിംഗമാണ് പ്രിയാഹ ത്രേഹ, അവിടെ പുല്ലിംഗമാണ്. അന്യപദാർത്ഥ സ്ത്രീയാണെങ്കിലും സമാസത്തിലെ ഘടകപദാകങ്ങളിലെ ത്രിശബ്ദം എന്ന് പറയുന്ന പുല്ലിംഗമാണ്. അതുകൊണ്ട് തിസ്ര ആദേശം വരത്തില്ല. അതുകൊണ്ടാണ് പ്രിയത്രീ നിരൂപം വരുന്നത്. പ്രിയത്രീ പ്രിയത്രീ പ്രിയത്രീ ജസ് എന്നിരിക്കുമ്പോ ഏത് വരും കേട്ടില്ല, ജസിച്ച തിസ്രാദേശം വരുന്നില്ല. എന്തുകൊണ്ട്? പുല്ലിംഗമാണ്. ഗുണം വന്നു പ്രിയത്രയ. സംബോധനയിലെ സൂത്രം വരുന്നു ഗുണം വന്നു. ഗുണം വന്നു കഴിഞ്ഞാൽ സംബുദ്ധിക്കലോ വരുന്നു പ്രിയത്രേ പ്രിയത്രീ പ്രിയത്രേഹ പ്രിയത്രീ അമ്മ എന്നിരിക്കുന്നിടത്ത് അമ്മിപ്പുറുക പ്രിയത്രീ പ്രിയത്രീ പ്രിയത്രീ ശസ് എന്നിരിക്കുന്നിടത്ത് പ്രഥമേ പൂർവസ്വർണ്ണം വരുന്നു. പിന്നെ തസ്മാ ചസോ നഹ വരുന്നില്ല. എന്തുകൊണ്ട്? പ്രിയത്രീഹി പ്രിയത്രി പ്രിയത്രീ പ്രിയത്രേഹ ഹേ പ്രിയത്രേ ഹേ പ്രിയത്രീ പ്രിയത്രേഹ പ്രിയത്രിം പ്രിയത്രീ പ്രിയത്രീഹി. തൃതീയവനത്തിൽ പ്രിയത്രി താന്നിരിക്കുന്നിടത്ത് ഈവേണിച്ച് വരുന്നു. ഇവിടെ ഗിസഞ്ഞയില്ലേ, ഗിസഞ്ഞയുണ്ട്. പക്ഷേ കേട്ടില്ല. ആ ഏത് സൂത്രമാണ്? ആങ്ങോന അസ്ത്രീയാം വരുന്നില്ല. അസ്ത്രീയാം അതുകൊണ്ട് എന്തോരും പ്രിയത്രീ താന്നിരിക്കുമ്പോ പ്രിയത്രീ ആ എന്നിരിക്കുമ്പോ പ്രിയത്രീ ആ എന്നിരിക്കുമ്പോ എന്തോരുന്നു പ്രിയത്രിയ എന്ന് പറയുന്നു. മത്യ പോലെ പ്രിയത്രിഭ്യാം പ്രിയത്രിഭി. ചതുർത്ഥിയിലെ സൂത്രം വരും ആദ്യം വരുന്ന സൂത്രം നിധി ഹ്രസ്വശ്ച വിശേഷ സൂത്രമല്ലേ. നിധി വികാരാന്തമായ സ്ത്രീലിംഗത്തിൽ എന്തുവരും? ആ സൂത്രം എന്താ വിധിക്കുന്നത്? വികല്പമായിട്ട് നദീസഞ്ജ വിധിക്കും. വരാത്ത പക്ഷത്തിൽ എന്തുവരും? ഗിസഞ്ജ. അപ്പൊ നിധി ഹ്രസ്വശ് പ്രകാരം വികല്പമായിട്ട് നദീസഞ്ജ വന്നു കഴിഞ്ഞാൽ പ്രിയത്രി ഇങ്ങേന്നിരിക്കുന്നിടത്ത് എന്തുവരും? ആ നദ്യ ആടച്ച പ്രിയത്രി ഏ എന്നുള്ളത് അയ്യായി മാറി. പിന്നെന്തുവരുന്നു? ഇഗണച്ചി പ്രിയ ത്രിയൈ മത്യൈ പ്രിയത്രിയൈ. നദീസഞ്ജ വരാത്ത വർഷത്തിൽ പ്രിയത്രി ഇങ്ങേന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? ഗിസഞ്ജ. ഏ സൂത്രം? ഗിസഞ്ജ ഏ സൂത്രമാണോ? ശേഷം ഗസി ഗേർങ്ങിതി ഗുണം അയാദേശം പ്രിയ ത്രയേ എന്നാണോ, അങ്ങനെയാണ് എഴുതുന്നത്? നിർദ്ദേശം ആ പ്രിയത്രൈ, പ്രിയത്രഭ്യാം, പ്രിയത്രഭ്യ, അല്ലെങ്കിൽ നദീസഞ്ജ വരുന്ന വർഷം, നദീസഞ്ജ വരുന്ന വർഷം പ്രിയ ത്രയേ, ത്രീ ഏന്നിരുന്ന അല്ല, ഗിസഞ്ജ വരുന്ന വർഷം പ്രിയ ത്രയേ, പ്രിയത്രഭ്യാം, പ്രിയത്രഭ്യ പഞ്ചമീനും ഷഷ്ടീനും. നിധികസ്വിച്ചപ്രകാരം വികല്പമായി നദീസഞ്ജ വരുമ്പം പ്രിയ ത്രീ പരത്തിലെന്തിരിക്കുന്നു, അസ് നദീസഞ്ജ വരുന്ന വർഷം ആണ്ണദ്യ ആടശവൃദ്ധി വന്നു, ആസ് പ്രിയത്രി ആസ് എന്നിരിക്കുന്നിടത്ത് ഗണിച്ചു വരുമ്പം പ്രിയ മത്യാഹ, പ്രിയ ത്രയാഹ എന്നല്ല, പ്രിയത്രിയാഹ, പ്രിയത്രിയാഹ, പ്രിയത്രിയാഹ, പ്രിയത്രയാഹ എന്നല്ല, പ്രിയത്രിയാഹ. നദീസഞ്ജ വരാത്ത വർഷം പ്രിയത്രി അസന്നിരിക്കുമ്പോൾ ഘേർങ്ങിരി ഗുണം വന്നു, നസിംഹസോശ പൂർവരൂപം വന്നു. ഇവിടെ അപ്പൊ എന്തുവരും, പ്രിയ ത്രേഹി, പ്രിയത്രിയാഹ, പ്രിയത്രേഹി, പ്രിയത്രഭ്യാം, പ്രിയത്രഭ്യ, പ്രിയത്രിയാഹ, പ്രിയത്രേഹി. ഷഷ്ടി ദിവനത്തിൽ പ്രിയത്രി ഓസന്നിരിക്കുന്നിടത്ത് നദീസഞ്ജ വരുന്ന വർഷം, വിസഞ്ജ വരുന്ന വർഷം, വിശേഷിച്ചൊന്നുമില്ല. അതുകൊണ്ട് എന്ത് വരുന്നു, പ്രിയത്രയോഹോ, പ്രിയത്രി ആമെന്നിരിക്കുന്നിടത്ത് അസന്ധ്യാപോന്നിട്ട് പ്രിയ ത്രിനാം ദീർഘം വന്നു കഴിഞ്ഞാൽ പ്രിയത്രീണാം, അട്കുപ്പാണു വായ വീണത്വം വന്നു കഴിഞ്ഞാൽ ത്രീണാം, ആ അത് തന്നെ ത്രയസ്ത്രയ വരില്ലേ, വരും ത്രയസ്ത്രയ വരും. ഇപ്പൊ എന്തുവരും, പ്രിയ ത്രയാണം എന്ന് വരും, ത്രീണാം എന്നല്ല, ത്രേഹസ്ത്രയ വരും. സ്ത്രീക്ക് എന്തുവരും, അവനെ നിഷേധിക്കാനൊന്നുമില്ല, പ്രിയത്രീന്നിരിക്കുന്നു. അവിടെ ഒരേ ഒരു പ്രശ്നം വരുന്നത് എന്താണ്, പദാധികാരം അംഗാധികാരം ആണെങ്കിൽ തദന്ത വിധി വരും. ത്രയസ്ത്രേഹ എന്ന് പറയുന്നത് എന്താണ്, അംഗാധികാരത്തിലാണോ, ഏഴ് അംഗാധികാരമാണെങ്കിൽ തദന്ത വിധി വരാം. അങ്ങനെ പ്രിയ ത്രയസ്ത്രേഹ എന്ന് പറഞ്ഞാൽ പ്രിയത്രയാണ്. അങ്ങനെ വരാം, തദന്തത്തിന് വരാം. ഏഴാം അധ്യായം കൊണ്ട് ത്രയസ്ത്രയ പ്രകാരം വരാം, പ്രിയത്രയാണ്. അങ്ങനെ വരാം. പ്രിയത്രീ ഇങ്ങിയിരിക്കുമ്പോ എന്തുവരുന്നു, മതിശബ്ദത്തിൽ ഏതാ വന്ന്, നദീസഞ്ജ വന്നപ്പോ അതാണ്, ആ വരുമ്പോ ഔത്തിനെ ബാധിച്ചുകൊണ്ട് ഇതുദ്ഭ്യാം, ഇതുദ്ഭ്യാം പ്രകാരം ആം വന്നു, പിന്നെ ആണ്ണദ്യ ആടശ വന്നു. എന്തുവരും, പ്രിയ പ്രിയത്രയാം, വിസഞ്ഞു വരുമ്പോ അച്ചഗേഹേ അച്ചഗേഹേ വരാം. പോന്തോരും പ്രിയത്ര മതൗ മത്യാം. പിന്നെ അടുത്ത് സപ്തമി ദിവനത്തിൽ പ്രിയത്രി ഓസ് വേണച്ചി പ്രിയത്രിയോഹോ പ്രിയത്രിഷു പ്രിയത്രിഷു എന്ന് വരുന്നു. അപ്പോൾ അതാണ് വ്യത്യാസം. അടുത്ത് ഇതേ ഉള്ളൂ, പ്രിയാ തിസ്രോ യസ്യാഹ എന്ന് വെക്കുമ്പോൾ അവിടെ പ്രിയതിസ്ര ശബ്ദം വരും. അവിടെ പ്രിയതിസ തിസ്രോ തിസ്രഹ എന്ന് വരും. അവിടെ തിസ്ര എന്ന് പറയുന്ന സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ട് അസ്മിൻ പ്രിയ ത്രയോ യസ്യാഹ എന്ന് വിഗ്രഹിക്കുമ്പോൾ അവിടെ പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് അവിടെ പ്രിയത്രി ശബ്ദം വരും. അപ്പം മതിശബ്ദം പോലെ വരും. തിസ്ര ശബ്ദത്തിൽ അജാതി വരുന്നിടത്തെല്ലാം അച്ചരകൃതപ്രകാരം രേഖം വരും. അതുകൊണ്ട് പഞ്ചമിയിലും ഷഷ്ഠിയിലും അതിനാണ് ഉദാഹരണം പറഞ്ഞത്. അവിടെ ഉത്ത് എന്ന് പറയുന്ന ഉത്വത്തെ ബാധിച്ചുകൊണ്ട് അച്ചരകൃതം വരും. അങ്ങനെ വരുന്നു. പിന്നെ വിശേഷിച്ച് വരുന്നത് ഷഷ്ടി ബഹുവിനത്തിൽ നാമിലെ ദീർഘത്വം നിഷേധിക്കുന്നു. നാ തിസ്ര ചതസ്ര അത് വിശേഷിച്ച് വരുന്നു. പിന്നെ പ്രിയത്രി ശബ്ദത്തില് മതിശബ്ദത്തിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല, എല്ലാം അതുപോലെ തന്നെയാണ്. ഷഷ്ടി ബഹുവനത്തില് ത്രിശബ്ദസ്യ ത്രയാദേശസ്യ അവിടെ ത്രയാണമെന്ന് വരണം. പക്ഷെ എന്തോ ഒരു കാര്യം ഞാൻ മറന്നതുപോലെ ഇരിക്കുന്നു, അത് ഓർമ്മയിൽ വരുന്നില്ല. അത് പിന്നീട് ഓർത്തിട്ട് പറയാം. ഇവിടെ ഒരു നിയമം വരും, ശ്രുത അനുമിതയോഹോ ശ്രുതം ബലീയഹ എന്നൊരു പരിഭാഷ ഇവിടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഓർക്കുന്നില്ല, അത് പിന്നീട് ഓർക്കുമ്പോൾ പറയാം. അതവിടെ ഇരിക്കട്ടെ. അടുത്ത് വരുന്ന ഏതാണ്? ദിശബ്ദം. ദിശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? ഇകാരാന്തമാണ്. തദാദീന അഹ നേരത്തെ പഠിച്ചല്ലോ. തദാദീന അഹ എന്നൊരു സൂത്രം പഠിച്ചില്ലേ? ഇല്ല പഠിച്ചു. ദി പര്യന്താനാമേവ ഇഷ്ടി. അത് പഠിക്കാതെ എങ്ങനെയാ ദൗ ശബ്ദം പഠിച്ചത്? ദൗ എന്ന് പറയുന്ന ശബ്ദം പഠിച്ചോ? പിന്നെ എങ്ങനെ അത് പഠിക്കാതെ എങ്ങനെ അത് പഠിക്കും? തദാദീന മഹ പഠിച്ചില്ലെന്നാണ് ഓരോരുത്തരും പറയുന്നത്. ചിതാദീനാം അഹ ആ വരുന്നു. ദി എന്ന് പറയുന്നത് എന്തായി മാറി? ദ്വ എന്നായി. ദ്വ അവ എന്നിരിക്കുന്നു. ദ്വ അവ ഇപ്പൊ വിഭക്തി പരത്തിൽ വന്നു. അപ്പോ ആ സൂത്രം ഇവിടെ കൊടുക്കേണ്ടതാണ്. ഇനി വരാനുള്ള ഒരു സൂത്രമാണ്. ഈ പുസ്തകത്തിലാണെങ്കിൽ 28 പേജിൽ ഈ സൂത്രവും അടുത്ത് പ്രവർത്തിക്കുന്നത്. അതായത് വന്നിരിക്കുമ്പോൾ സ്ത്രീ പ്രത്യപ്രകരണത്തിലെ രണ്ടാമത്തെ സൂത്രം അജാദ്യതഷ്ടാപ്പ് അജാദീനാം അകാരാന്തസ്യച്ച വാച്യം യത് സ്ത്രീത്വം തത്ര ദ്യോത്തേ താപസ്യ. ഈ സൂത്രം ഇരിക്കുന്നത് അദന്ത ശബ്ദങ്ങൾക്ക് സ്ത്രീത്വത്തിൽ ടാപ്പ് വിരിക്കുകയാണ്. അദന്തമായ ശബ്ദങ്ങൾ അതിന് സ്ത്രീത്വത്തെ കാണിക്കാൻ വേണ്ടി ടാപ്പ് വിരിക്കും. ടാപ്പ് വിരിച്ചു കഴിഞ്ഞാൽ പകാരം ഇത്തായി ലോപിക്കും, ടാ ഇത്തായി ലോപിക്കും, ശേഷിക്കുന്ന എന്താണ്? ഇവിടെ എന്താണ്? ദ്വ ഔ എന്നിരിക്കുന്നു. ദ്വ ഔ എന്നിരിക്കുമ്പം ദ്വായിലെ അകാരത്തിന്റെ പരത്തിൽ ടാപ്പ് വരും. പകാരവിത്തായി ടകാരം പോയി ശേഷിക്കുന്ന ആ ദ്വ ആ എന്നിരിക്കുമ്പോൾ എന്തൊരു സവർണ ദീർഘം വന്നിട്ട് ദ്വാ എന്ന് വരും. അപ്പൊ ദ്വി എന്ന് പറയുന്നത് ആദ്യം എന്ത് ചെയ്തു? തെദാദീനാം. ആ പ്രകാരം ദ്വായായി. പിന്നെ ഈ സൂത്രം വന്നിട്ട് അജാദ്യതഷ്ടാപ്പ് വന്നിട്ട് പരത്തിൽ ടാപ്പ് വന്നു, ദ്വ ആന്ന് വന്നു, സവർണ ദീർഘം വന്നു. അപ്പൊ എന്തായി? ദ്വാ ദ്വാ ഔ വന്നിരിക്കുന്നു. ദ്വാ ഔ വന്നിരിക്കുന്നു. സ്ത്രീലിംഗത്തിലാണ് ദ്വാ വന്നിരിക്കുമ്പോൾ സ്ത്രീലിംഗത്തിൽ ഏത് വരും? ഔങ്ങ ആപ്പഹ. ഔങ്ങ ആക്കപ്പ എന്നിട്ട് ഔകാരത്തിന് എന്തുവരും? ശിവരും. പിന്നെ എന്തുവരും? ഗുണം വന്ന് ദ്വേ. അപ്പൊ ദ്വി ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? നിത്യദ്വിവചനമാണ്. പിന്നെന്താ അതിന് വിശേഷതയുള്ളത്? സർവനാമ സംജ്ഞയുണ്ട്. പക്ഷെ ഇവിടെ സർവനാമ സംജ്ഞ കൊണ്ട് വിശേഷകാര്യമൊന്നും വരുന്നില്ല. സർവനാമത്തിന് വിശേഷിച്ച സ്ത്രീലിംഗത്തിൽ വിധിച്ച സൂത്രം ഏതാണ്? സർവസ്ഥാനാമിന് സ്യാഡ് ഹർസ്വസ്ഥ. പക്ഷെ അതുകൂടെ വരുന്നില്ല. അപ്പൊ ദ്വേ പ്രഥമ ദിവനത്തിൽ ദ്വേ, ദ്വിതീയ ദിവനത്തിലും ദ്വേ, പിന്നെ ദ്വി ഭ്യാം ധരിക്കും. ആദ്യം ദൂരം ത്യതാദീന ദ്വാധ്യാന്തിരിക്കും. അപ്പൊ എന്തൊരു അജാദ്യത എന്തുവരുന്നു? ദ്വാധ്യാം ദ്വാഭ്യാം എന്ന് വരുന്നു. സുബിജ ഒരു ഇത് അദന്തമല്ല, ദീർഘമാണ്. ദ്വാഭ്യാം ദ്വാഭ്യാം ദി ഓസ് എന്നിരിക്കുമ്പോ ആദ്യം എന്തുവരും? അജാദ്യത അല്ല, ആദ്യം ചതാദീന ആ പിന്നെ അജാദ്യത ടാപ്പ്. ദ്വാ ഓസം ഇരിക്കും എന്തോരും? ദ്വാ ഓസം ഇരിക്കുമ്പോഴാ ഇവിടുത്തെ രുചിയ ആങ്ങി ഓസിച്ച ആപഹ ഏകാരഹ ആങ്ങി ചാപ്പഹ ആങ്ങി ചാപ്പഹ ഏ വന്നു ഏച്ചോ ഏവായ വന്നു ദയോഹോ ദ്വയോഹോ. ഔങ്ങ ആപ്പഹ ആങ്ങിച്ചാപ്പഹ ഈ രണ്ട് സൂത്രങ്ങൾ വരും. പിന്നെ വരുന്നത് എല്ലായിടത്തും തദാദീനമാഹ അജാദ്യതഷ്ടാപ്പ് അങ്ങനെ വരുന്നു. അവനോട് കൊടുത്തിരിക്കുന്നത് എന്താണ്? ദ്വേ ദ്വേ രണ്ട് രൂപം കൊടുത്തിട്ടുണ്ട്. അങ് ആപഹ വന്നു, ദ്വാഭ്യാം ദ്വാഭ്യാം തഥാദിനാഹ അജാദ്യഷ്ഠ പദോസവണ്ണ ദ്വയോഹോ ദ്വയോഹോ അങ്ങിച്ചാപഹ. ഗൗരി ശബ്ദം നമ്മൾ പഠിച്ചതുപോലെ തന്നെയാണ്, വിശേഷിച്ചൊന്നുമില്ല. ഗീഷന്തമാണ്, ഗീഷ്പർത്യാന്തം. ആ ഗൗരീശ് വന്നിരിക്കുമ്പോ സൂത്രം വരും. ഏതാണ് ഹൽങ്ങാഭ്യോദീർഘാസൂസ്യാർത്ഥം? അതായത് ഈകാരാന്തം, ദ്വിവര ഈകാരാന്തമാണ്, ഇനി ഈകാരാന്തമാണ്. ഹൽങ്ങാഭ്യ പ്രകാര സൂല ഉപയോഗിച്ചു പോയപ്പോ ഗൗരീ വിസർഗമില്ല, ഇങ്ങന്തത്തിന് ധാരണമാണ്. ഗൗരി അവന്നിരിക്കുമ്പോ എന്ത് വരുന്നു? പ്രഥമേ പൂർവസം വരേണ്ടതാണ്, പക്ഷെ നിഷേധിക്കുന്നു. ഏതാണ്? നാദിജി അല്ലെങ്കിൽ ദീർഘാജസിച്ച. അവിടെ ദീർഘാജസിച്ച നിഷേധിച്ചു. ഗൗരിയ വന്നിരിക്കുന്നിടത്ത് ഉർദ്ദരേജി വരുമോ? ഈകവണിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് നേരത്തെ പഠിച്ച സൂത്രം? ഗൗരി എന്ന് വരുമ്പം അച്ചോരഹാഭ്യാം ദ്വേ പഠിച്ചിട്ടുണ്ടോ? അച്ഛന്റെ പരത്തിലിരിക്കുന്ന രേപഹകാരങ്ങൾക്ക് പരത്തിലിരിക്കുന്ന വിയരന് വികല്പമായിട്ട് ദിത്തും വരാം. ഇപ്പൊ രണ്ട് രൂപം വരും. അതാണ് ഇവിടെ പ്രസൂതി കൊടുത്തിരിക്കുന്നത്. ഗൗരിയവും രണ്ട് യകാരമുള്ള രൂപം കൊടുത്തിട്ടുണ്ട്. വികല്പമായി വരും, വരാത്തപ്പോ ഒരു യകാരമുള്ള രൂപം ഗൗരിയവും. എല്ലായിടത്തും ഇങ്ങനെ രണ്ട് രൂപം വരാം. ഗൗരി ജസന്നിരിക്കുന്നിടത്ത് എന്തുവരും? ഗൗരി യസ് പ്രഥമിക പുറത്തുകൊണ്ട് വരും, പക്ഷെ ദീർഘാജസിച്ച നിഷേധിക്കും. ഗൗരി അസന്നിരിക്കുമ്പോൾ ഏകോണിച്ച് ഗൗരിയ ഗൗരി ഗൗരിയോ ഗൗരിയ ഹേ ഗൗരി സോന്നിരിക്കുമ്പോ അമ്പാർത്ഥം നദ്യോർ ഹർസുഹ. പിന്നെ സുലോഭിക്കുന്നു ഹേ ഗൗരി, ഹേ ദേവി, ഹേ നാരായണി, ഇങ്ങനെയൊക്കെ വരുന്ന ഇതുപോലെയാണ്. ഈ കാലാന്ത് ഒരുപാട് ശബ്ദം പ്രയോഗത്തിൽ വരുന്നതാണ്. ഗൗരി ഗൗരിയോ ഗൗരിഹ ഹേ ഗൗരി, ഹേ ഗൗരി ഹോ ഗൗരിയ. ഗൗരി അമ്മന്നിരിക്കുന്നിടത്ത് അമിപൂർവ ഗൗരിയും ഗൗരിയോ ഗൗരി ശസ്തന്നിരിക്കുന്നിടത്ത് പ്രതിമയെ പൂർവ്വസോണ ദീർഘം ഗൗരീഹി. ഗൗരിയും ഗൗരിയോ ഗൗരീഹി ഗൗരി ടാന്നിരിക്കുന്നിടത്ത് ഗൗരിയ ഗൗരിഭ്യാം ഗൗരി ഗൗരി ഇങ്ങേന്നിരിക്കുന്നിടത്ത് ആ യൂസ്ത്രാക്യോ നദി ആണ്ദ്യ ആടസവൃദ്ധി ഗൗര്യൈ അങ്ങനെ വരുന്നു. ഗൗരി ഇങ്ങേന്നിരുന്നു ആ ഗൗരി ഗൗരി ആയേ വൃദ്ധി വന്നപ്പം ഗൗരി ആയി ഗണിച്ചിരുന്നപ്പം ഗൗര്യൈ ദേവ്യൈ നമ ഗൗര്യൈ നമ നാരായണ്യൈ നമ അങ്ങനെ ഗൗരീഭ്യാം ഗൗരീഭ്യ. പഞ്ചമിയിലും ഷഷ്ടിയിലും ഗൗരി അസന്നിരിക്കുമ്പോൾ ആണ്ദ്യാഹ ആടസ വൃദ്ധി വരുമ്പോൾ ഗൗരി ആസ് എന്നിരിക്കുമ്പോൾ എണ്ണു ഒന്ന് ഗൗരിയാഹ ഗൗരീഭ്യാം ഗൗരിഭ്യ ഗൗരിയാഹ ഗൗരി ഓസന്നിരിക്കുന്നിടത്ത് ഗണിച്ച് ഗൗരിയോഹോ ഗൗരി ആംന്നിരിക്കുന്നിടത്ത് നദി നദിയായുണ്ട് ഹ്രസ്വ നദ്യാവോ നൊട്ട് ഗൗരി നാന്നുള്ളടത്ത് അഴുക്കുപ്പാൻ വായു വീണത്തും ഗൗരീണാം ഗൗരി നീന്നുള്ളടത്ത് ഏരാം നദ്യാം നീഭ്യ ആം വന്നു. പിന്നെ ആൺ നദ്യാഹ ആടസവൃത്തി വീണ്ടും ആം ഗൗരി നീന്തിരിക്കുന്നത് ആം വന്നതിന് മുമ്പിൽ ആദ്യാഹ ആടസവൃത്തി വന്നാലും ആം നീ തന്നെ ഗുണച്ച് ഗൗര്യാം ഗൗരിയോഹോ ഗൗരീഷു ഏവം നദ്യാദയ നദീശബ്ദവും അങ്ങനെയാണ്. നദീശബ്ദവും എന്താണ്? നദീ ശബ്ദത്തിനും എന്തുണ്ട്? നദീസഞ്ജയുണ്ട്. അപ്പൊ അങ്ങനെ വരും ഹേ നദീ ഹേ അല്ല ആദ്യം നദീ നദ്യോ നദ്യ ഹേ നദി ഹേ നദ്യോ നദ്യ പ്രഭു സ്വാതന്ത്ര്യമാപന്ന യതിച്ഛതി കരോതിത് പാണിനേർ ന നദി ഗംഗ. പാണിനിക്ക് ഗംഗ നദിയല്ല, ആണോ? ഗംഗ. അതേസമയം നദി നദിയാണ് താനും. നദിക്ക് നദിസഞ്ജയുണ്ട്, ഗംഗയ്ക്ക് നദീസഞ്ജ ഇല്ല. ഈ കാരാന്തമല്ല. യമുനാച യമുനയും നദിയല്ല. സ്ഥലീ നദി, സ്ഥലി എന്ന് പറയുന്നത് ഈ കാരാന്തമാണ്, അതുകൊണ്ട് അതിന് നദീസഞ്ജയുണ്ട്. അതിൻ്റെ അർത്ഥം സ്ഥലമെന്നാണ്, നിലം. നദി അല്ലാത്തതിനെ നദിയാക്കി, നദിയെ നദിയല്ലാതാക്കി. അതാണ് പാണിനേറിന നദി ഗംഗ യമുനാജ സ്ഥലീ നദി എന്നിട്ടാണ്. നദി പോലെയുള്ള ശബ്ദങ്ങൾ ഗൗരി നദി ദേവി, അങ്ങനെ വരെ രൂപങ്ങൾ. ദേവി ഹേ ദേവി ദേവീഹി ദേവ്യ ദേവീഭ്യ ദേവീഭ്യ ദേവി ദേവീഭ്യ ദേവ്യാഹ ദേവീഭ്യ യാഹ ദേവ്യോഹ ദേവീനാ ദേവ്യാഹ ദേവ്യോഹ ദേവീഷു. ലക്ഷ്മീഹി ഇതുപോലെ തന്നെയാണ്, ഒറ്റ വ്യത്യാസമുള്ളൂ. ഇത് ഉണാദി നിഷ്പന്നമായ ശബ്ദമാണ്, ഈകാരാന്തമാണ്. നീപ്പ് നീഷന്തമല്ല. ലക്ഷ്മി ശബ്ദ ലക്ഷേർ മുട്ടിച്ച നിരന്തര സൂത്രപ്രകാരം ഈത്വം വന്ന് ലക്ഷ്മി ശബ്ദം ശ്രദ്ധിക്കുന്നതാണ്. ലക്ഷ ദർശന അങ്കനർത്ഥത്തിൽ ഉള്ള ധാതുവിൽ നിന്നും ഈ പ്രത്യയം വന്നിട്ടാണ്. മുട്ട് അകവും വന്ന് ഈ പ്രത്യയം വന്നിട്ടാണ് എന്ത് വരുന്നത്? ലക്ഷ്മി. ഐശ്വര്യമുള്ളവൾ സപ്ഞയാണ്, ഉണാദിയിൽ വരുമ്പോൾ സപ്ഞ ലക്ഷ്മി ദേവി എന്നാണ്. ലക്ഷ്മി അവിടെ ഇവിടെ ഈകാരാന്തമാണ്, നിത്യശ്രീലിംഗമാണ്, അതുകൊണ്ട് നദീസഞ്ജ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഈകാരാന്തമാണ്, നിത്യശ്രീലിംഗമാണ്, നദീസഞ്ജയാണ്. പക്ഷെ സു ലോപിക്കത്തില്ല. എന്തുകൊണ്ട് ലോപിക്കുന്നുണ്ടെങ്കിൽ ഈ ബന്ധം ഈ പ്രത്യാന്തമാണ്. അപ്പൊ ലക്ഷ്മി സൂന്നിരിക്കുന്നിടത്ത് നിസർഗം വരും. ലക്ഷ്മീഹി ബാക്കിയെല്ലാം ഗൗരി ശബ്ദം പോലെ. എന്തുകൊണ്ട്? നദീസഞ്ജയുണ്ട്, നദീസഞ്ജകളുണ്ട്, ബാക്കിയെല്ലാം ഗൗരി ശബ്ദം പോലെ എന്ന് പറയും. അപ്പോ സൂലോപിക്കുന്നതിന് നദീസഞ്ജ വേണമെന്നില്ല. ഞീപ്പ് ഞീഷന്തമായിരുന്നാൽ മതി, സൂലോപിക്കും. നദീസഞ്ജ ആശ്രയിച്ചിട്ടല്ല. ഇവിടെ ലക്ഷ്മി ശബ്ദത്തിന് നദീസഞ്ജയുണ്ട്, പക്ഷേ ഞീപ്പ് ഞീഷന്തമല്ല, ഈ പ്രത്യാന്തമാണ്. അതുകൊണ്ട് സൂലോപിക്കുന്നില്ല. ലക്ഷ്മീഹി അടുത്ത് ദിവനത്തില് ലക്ഷ്മിയോ ലക്ഷ്മിഹ ഹേ ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മി നാം എന്നാണോ ലക്ഷ്മിയ നാം എന്നാണോ? ലക്ഷ്മി നാം അവിടെ നിമിത്തമുണ്ടോ? രക്ഷാഭ്യാം വ്യവധാനം എന്തിൻ്റെയാണ്? ലക്ഷ്മ അപ്പോ അട്കുപ്പാം ലക്ഷ്മീണാം പാപ്പ പാപ്പമ്മ. അതിനോട് കൂടുതൽ ശേഷം ഗൗരീവർ ഏവൻ തരി തന്ത്രിയാദയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ശബ്ദങ്ങളുണ്ട്. അഭി തരി തന്ത്രി ശ്രീ തുടങ്ങിയ ശബ്ദങ്ങളല്ല, ഈ പ്രത്യാന്തങ്ങളാണ്. ആ ഈ പ്രത്യാന്തങ്ങൾക്കെല്ലാം സു ലോപിക്കത്തില്ല. ബാക്കിയെല്ലാം നിത്യ സ്ത്രീലിംഗമാണ്, നദീസഞ്ജയുണ്ട്. പക്ഷെ സു ലോപിക്കാത്ത കുറച്ച് ശബ്ദങ്ങളുണ്ട്. ഹ്രി, ശ്രീ, ധീ, ഇതൊക്കെ സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. കുറച്ച് ശബ്ദങ്ങളേ ഉള്ളൂ. അവയ്ക്ക് ഒരു പ്രത്യേകതയുള്ളൂ, നദീസഞ്ജയുണ്ട്, സു ലോപിക്കത്തില്ല. അതുകൊണ്ട് ഈകാരാന്തത്തിൽ എല്ലായിടത്തും സ്ത്രീലിംഗത്തിൽ സു ലോപിക്കുമെന്ന് കരുതാൻ പാടില്ല. ലക്ഷ്മി ശബ്ദം പോലെ കുറച്ച് ശബ്ദങ്ങൾ ഉണ്ട്. ഉണാദിയിലുള്ളതും ഉണാദിയിലില്ലാത്തതുമുണ്ട് ചില ശബ്ദങ്ങൾ. അവയ്ക്കൊന്നും മിക്കവാറും എല്ലാം ഉണാദിയുള്ളതാണ്. അവയ്ക്കൊന്നും സു ലോപിക്കത്തില്ല, ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഗൗരീ ശബ്ദം പോലെ തന്നെ.